വിദ്യ കൊണ്ട് തെളിയിക്കുന്നു എന്നുള്ളതാണ്. ലയിക്കുന്നു എന്ന് പറയുന്നത് അദ്വൈതികൾ പറയുന്ന അർത്ഥം അനുസരിച്ചാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്ന അദ്വൈതികളുടെ അർത്ഥമാണ്. എന്നാൽ യോഗികളും ഈ ലയത്തെ കുറിച്ച് പറയുന്നുണ്ട്. പതഞ്ജലിയുടെ അനുയോഗികൾ അവര് പറയുന്നത് ഇങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് പ്രപഞ്ചം സത്യമാണ്, പ്രകൃതി ാണ് പ്രപഞ്ചത്തിന് കാരണം. പ്രകൃതി സത്യമാണ്, അതുകൊണ്ട് പ്രകൃതിയുടെ പരിണാമമായ പ്രപഞ്ചവും സത്യമാണ്. അപ്പോ അവര് പറയുന്ന എന്താണ്? അസംപ്രജ്ഞാത സമാധി, അദ്വൈതി അതിനെന്ത് പറയുന്നു? നിർവികൽപ്പ സമാധി. യോഗി പറയുന്ന അസംപ്രജ്ഞാത സമാധി. അസംപ്രജ്ഞാത സമാധിയിൽ ചിത്തം ലയിക്കും. പിന്നെ ചിത്തലയോ എന്ന് പറയും. ചിത്തം ലയിക്കുന്നു, അതിന്റെ സംസ്കാരത്തോടുകൂടി ലയിക്കുന്നു, അങ്ങനെ മുക്തിയെ പ്രാപിക്കുന്നു. അതാണ് അവരുടെ അതുകൊണ്ട് പ്രപഞ്ചത്തിനൊന്നും സംഭവിക്കില്ല. ഏത് യോഗിയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അയാളുടെ ചിത്തം സംസ്കാരത്തോടുകൂടി ലയിച്ചു പോവുകയാണ്. എവിടെ ലയിക്കുന്നു? പ്രകൃതിയിൽ. പ്രകൃതി ശേഷിക്കും. പ്രകൃതി നാശം സംഭവിക്കില്ല. പ്രകൃതി നിത്യമാണ്, അനാദി അനന്തമാണ് പ്രകൃതി. പക്ഷെ ഓരോരോ യോഗികളായിട്ട് ചിത്തലയം സംഭവിക്കുമ്പോൾ അവർ മുക്തരായിത്തീരും. അപ്പോ യോഗികളുടെ ഈ ചിത്തലയം അത് യോഗികളുടെ വകയാണ്. ആ യോഗിയുടെ ചിത്തലയമാണ് അദ്വൈതികളും എടുത്തത് ഇങ്ങോട്ട്. പക്ഷെ അദ്വൈതികൾ എടുത്തു കഴിഞ്ഞപ്പോ അവിടെ ചിത്തലയം എന്ന് പറയുമ്പോൾ അതിന് ബാധ എന്നുള്ള അർത്ഥം കൊടുക്കും. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ലയമാക്കുകയും ചെയ്യും. യോഗിക്ക് പ്രപഞ്ചം ലയിക്കില്ല. യോഗ അഭ്യസിക്കുന്നവന്റെ, അഷ്ടാംഗയോഗം ചെയ്തിരിക്കുന്നവന്റെ ധാരണ ധ്യാന സമാധികളിലൂടെ, സമാധിയിൽ തന്നെ സംപ്രജ്ഞാത അസംപ്രജ്ഞാത സമാധിയിലൂടെ അവന്റെ ചിത്തമാണ് ലയിക്കുന്നത്. അപ്പൊ മുക്തനായി തീരും. അതേ സമാധിയെ തന്നെയാണ് അദ്വൈതികളും സ്വീകരിച്ചത്. അവരെന്ന് പറഞ്ഞു പ്രകൃതി മിഥ്യയാണ്, അസത്യമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പ്രകൃതിയുടെ ലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിച്ചു പോവുകയാണ്, ബാധ അതില്ലാതാവുകയാണ്. ഇല്ലാതാകുമ്പോൾ അവൻ മുക്തനായിത്തീരും. അതിനകത്ത് പിന്നെ ഒരുപാട് ചോദ്യങ്ങളും സമാധാനങ്ങളും ഒക്കെ വരും. അതിപ്പോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ വിദ്യാസോ ലയം യാതി, വിദ്യ കൊണ്ട് ലയിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു കൂട്ടറുണ്ട് ഗുരുവിന്റെ കൃതികളെ വയ്ക്കുന്നത്. കാശ്മീരി ശൈവിസം അനുസരിച്ച് വയ്ക്കുന്നത് അങ്ങനെ ഒരാളെ വ്യാഖ്യാനിച്ചിട്ടുള്ളു. ആരാണോ കർണാകരൻ, ആർ കർണാകരൻ, പുള്ളിയുടെ പി എച്ച് ഡി പ്രബന്ധം കാശ്മീരി ശൈവിസവും ഗുരുദേവ കൃതിയും തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. പിന്നെ ചില പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. ഇപ്പൊ ആണില്ലേ മരിച്ച? ഞാൻ കഴിഞ്ഞ വർഷം പുള്ളി കൂടെ കാറിൽ വരുന്ന ഞാൻ കണ്ടിരുന്നു. അച്യുതാനന്ദ സ്വാമി കാറിൽ കൊണ്ടുവന്ന് കൂടെ ഇറക്കുന്നതാണ് കഴിഞ്ഞ വർഷം. അത് വേറെ ആളാണ്. ആ കരുണാകരൻ എന്ന് പറയുന്നത് അത് വേറെ. ഇത് കൊല്ലം എസ് എൻ കോളേജില് സംസ്കൃത വിഭാഗത്തിന്റെ അധ്യക്ഷനായിരുന്ന ഒരു കരുണാകരൻ, മറ്റേ കരുണാകരനും വേറെയാണ്, തിരുവനന്തപുരത്തുകാരൻ. പുള്ളിയും മരിച്ചിരിക്കും, പുള്ളിയും കാണാൻ വഴിയില്ല. ഇദ്ദേഹത്തിനും പ്രായമുണ്ടായിരിക്കും ഇപ്പം തന്നെ, ഞാൻ കണ്ടില്ല അവിടെ കൊണ്ട് ഇവിടുന്നാണ്. പുള്ളിയാണ് ഈ ആശയം. മറ്റേ കരുണാകരൻ ദർശനമാനയ്ക്ക് സംസ്കൃതത്തിലൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അത് കാണാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പുസ്തകവും പി എച്ച് ഡി പ്രബന്ധം ഇവിടെ ലൈബ്രറിയിലുണ്ടായിരുന്നു, ബൈൻഡ് ചെയ്ത് വെച്ച്. ഇപ്പോഴുണ്ടോ എന്നറിയത്തില്ല. ഉണ്ടോ? ആ ഒരു ദിവസം അത് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോണ്ട്. ഞാൻ പണ്ട് നോക്കിയാണ് ഇപ്പൊ അത് പറഞ്ഞില്ല. അത് എഴുതിയ സമയത്ത് ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ടാക്കി, കുറെ പേരൊക്കെ അതങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിലും ഗുരു ഒരിടത്ത് ഈ കാശ്മീരി സേവസ്ഥത്തെ കുറിച്ച് പറയാത്തതുകൊണ്ട് പുള്ളി അതിന് പല പല വ്യക്തികളും കൊണ്ടുവന്നു. പരമാർത്ഥം വിരച്ച് കയറിവിടും പൊരുളോ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനല്ല, അഭിനവഗുപ്തനാണ്. പരിമള ഭാരതി കാത്തുകൊള്ളിടേണോ എന്ന് പറയുന്നതൊക്കെ അഭിനവഗുപ്തനെ കാണിക്കുകയാണ്. ഗുരു പിന്തുടരുന്നത് അഭിനവഗുപ്തനെയാണ്. അവരാണ് ഈ ലയത്തെ കുറിച്ച് പറയുന്നത്. അഭിനവഗുപ്തൻ എന്ന് പറയുന്നതാണ് വലിയൊരു ജീനിയസ് ആയിരുന്നു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഗുരു ഒരിടത്തും ഈ അഭിനവഗുപ്തനെ കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല മനസ്സിൽ. അഭിനവഗുപ്തൻ ജീനിയസ് ആണ്, അതിന് സംശയം. ഗുരു അതിനെ കുറിച്ച് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളിനെ കുറിച്ച് പറഞ്ഞതായിട്ട് ആരും പറയുന്നില്ല. പിന്നെ അങ്ങനെ ഒരു കാശ്മീരി സവീസോ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ആരുമായിട്ട് ചർച്ച ചെയ്തതായിട്ടും അങ്ങനെ പറയുന്നു. ശൈവസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ തമിഴുമായിട്ടുള്ള സ്വാധീനം, തമിഴ്നാട്ടിലുള്ള സഞ്ചാരം, തമിഴിലെ കൃതികളുമായിട്ടുള്ള കവലി കൈവല്യങ്ങളും ഒഴിവിലൊടുക്കം, തിരുമന്ദിരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുമായിട്ട് ഗുരുവിന്റെ പരിചയം കൊണ്ട് അതിന്റെ സ്വാധീനം വന്നിട്ടുണ്ട്. പക്ഷെ കാശ്മീരി സേവിസം എന്ന് പറയുന്നതെല്ലാം സംസ്കൃതത്തിലാഴിയത്, കേരളത്തിൽ അതിനധികം പ്രചാരം ഉണ്ടായിരുന്നില്ല. വടക്കേന്ത്യയിൽ തന്നെ അത് കുറെ കാലം വിസ്മൃതിയിലായിരുന്നു, പിന്നീട് അത് പ്രചാരം വന്നതാണ്. അപ്പോ ഈ കരുണാകരൻ പറയുന്ന ഒരു വഴി എന്ന് പറയുന്നത് യോഗവാസിഷ്ഠത്തിൽ അതിന്റെ സ്വാധീനമുണ്ട്, പഞ്ചദശയിൽ അതിന്റെ സ്വാധീനമുണ്ട്, അതിലൂടെ ഗുരു അതിന്റെ സ്വാധീനത്തിൽപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണ്, യോഗവാസിഷ്ഠത്തിൽ കാശ്മീരി ശൈവസത്തിന്റെ സ്വാധീനമുണ്ട്, ഇതിനകത്തും വാസിഷ്ഠത്തിന്റെ സ്വാധീനമുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം, ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. അബദ്ധം ഒന്നും പറയേണ്ട കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലൊക്കെ വ്യാഖ്യാനില്ല. പിന്നെ കുറെ ഇതുമായിട്ട് അടുത്ത് കഴിയുമ്പോ ആദ്യകാലത്ത് ഡോക്ടർ ടി ഭാസ്കരൻ ഗുരുവിന്റെ കൃതിയൊക്കെ ശൈവസമാണെന്നും പറഞ്ഞു വലിയ ബഹളം ഉണ്ടാക്കിയാണ്. ഒരിക്കൽ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതൊക്കെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ലേഖനമൊക്കെ എഴുതി ആദ്യകാലത്ത്. ഗുരുവിന്റെ ദർശനം ശൈവ ദർശനമാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു ബഹളം ഉണ്ടാക്കി. എന്തായാലും ഗുരുവിന്റെ കൃതികൾ മൊത്തം പഠിച്ച് വ്യാഖ്യാനം എഴുതിയപ്പോ അതങ്ങ് പോയി. പിന്നെ പറഞ്ഞ് ഗുരുവിന്റെ കൃതികൾ ശൈവ ദർശനത്തിന്റെ ഒരു ഇഴയുണ്ട്, അതുകൊണ്ട് തരണമെന്നൊക്കെ ആയി. പഴയ ആ വാശ്യങ്ങൾ വിട്ട്, ആദ്യകാലത്ത് വലിയ വാശിയായിരുന്നു ഇത് ശൈവ ദർശനമാണ്, ശിവശതകം പോലെയുള്ള കൃതികളൊക്കെ വെച്ചുകൊണ്ടാ പറഞ്ഞത്. ദർശനമാലയിലൊക്കെ വന്നപ്പം പിന്നെ അത് പറയാൻ പറ്റാതെ അത് ശൈവം എന്നുള്ള പക്ഷത്തിൽ നിന്ന് പിന്നെ പുള്ളി കുറേ ശങ്ങ് മാറി ആ ശൈവത്തിന്റെ ഒരു സ്വാധീനം ഉണ്ടെന്നുള്ള ഒരു മയപ്പെട്ട്, അത് മയപ്പെട്ടതോടുകൂടി പിന്നെ ആരും അതിന് വലിയ വാശി പിടിക്കാതെയായി. ഏതെങ്കിലും ഒന്ന് രണ്ട് കൃതികളൊക്കെ നോക്കിയിട്ട് ദൈവമാണെന്നോ ശാക്തദൈവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കത്തില്ലല്ലോ, എല്ലാം നോക്കണ്ടേ, സമഗ്രമായി പരിശോധിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എന്തായാലും ഗുരു പറഞ്ഞിരിക്കുന്നു അദ്വൈതത്തിന്റെ കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ്. അടുത്ത നാലാമത്തെ വരി, തഥാ എന്ന് വെച്ചാ വിദ്യ കൊണ്ട് അവിദ്യ ലയിക്കുമ്പോൾ എന്നർത്ഥം. വിദ്യ കൊണ്ട് അവിദ്യ ലയിക്കുമ്പോൾ അപ്പോ ആർക്ക്? അദ്വൈതജ്ഞാനിക്ക്. അദ്വൈത തത്വത്തെ സാക്ഷാത്കരിച്ച ജ്ഞാനിക്ക് അവിടെ സമാധിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ജ്ഞാനിയായാലും ശരി, അല്ല ജാഗ്രതത്തിലിരുന്ന് തത്വജ്ഞാനം നേടിയ ജ്ഞാനിയായാലും ശരി, തത്വജ്ഞാനിയായ ആളായാലും ശരി, രണ്ടുപേരായാലും ശരി, തഥാ എന്ന് പറഞ്ഞാൽ അവിദ്യ കൊണ്ട് വിദ്യ കൊണ്ട് അവിദ്യ നശിക്കുമ്പോൾ, അതിനുശേഷം നശിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് നശിച്ചു കഴിഞ്ഞു ഞാൻ എന്ത് വരുന്നു, അഖിലം സർവപ്രപഞ്ചവും നേരത്തെ ലയിച്ചു അല്ലെങ്കിൽ ബാധിച്ചു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ആലേഖ്യം ഇവ ഭവതി, ചിത്രം പോലെയാകുന്നു. പ്രപഞ്ചം ഒരു ചിത്രം പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്യമാകുന്നു. ചിത്രം പോലെ എന്ന് പറയുമ്പോൾ അത് അസത്യം, അസത്യം എന്നുള്ളതിനാണ്. കാരണം ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ചിത്രത്തിലും മനുഷ്യനുണ്ട്, പശുവുണ്ട്, പക്ഷിയുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് ജീവനുള്ളതുപോലെയും തോന്നുന്നു ചിത്രകാരന്റെ കഴിവനുസരിച്ചിട്ടാണ്. പക്ഷെ അത് ജീവനില്ലാത്തതാണ്. ജീവനില്ലാത്തതെന്ന് വെച്ചാൽ അത് സത്താശൂന്യമാണ് എന്ന് ചിത്രം കാണുന്ന ആൾ മനസ്സിലാവും. അതൊക്കെ ജീവികളുണ്ടെങ്കിലും ജീവനില്ലാത്ത ജീവികളാണ് എന്നുവെച്ചാൽ അത് സത്യത്തിൽ അവിടെ ഒരു മനുഷ്യനില്ല, പക്ഷിയില്ല, മൃഗമില്ല. സത്യത്തില്ല എന്ന് വെച്ചാൽ ഈ കാണുന്നതെല്ലാം എന്താണ്? അസത്യമാണ്. ജീവനില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അസത്യം എന്ന് പറയുന്നത്. അദ്വൈതത്തിൽ പറയുമ്പോൾ അതെല്ലാം സത്താശൂന്യമാണ്. പ്രപഞ്ചം അസത്യം എന്ന് പറയാൻ കാരണം എന്താണ്? അത് സത്താശൂന്യമാണ്. സത്താ എന്ന് പറയുന്നത് എന്താണ്? അത് ബ്രഹ്മം തന്നെയാണ്. സത്താ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. പ്രപഞ്ചത്തിൽ സത്തയെ ആരോപിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചം സത്തായി അനുഭവപ്പെടുന്നത്. പ്രപഞ്ചം നോക്കി സത്തായി തന്നെ അനുഭവിക്കുന്നു. അതിന് അദ്വൈതി പറയുന്നത് എന്താണ്? ബ്രഹ്മസത്തയെ ജഗത്തിൽ ആരോപിക്കുന്നോണ്ടാണ് ജഗത്ത് സത്തായി അനുഭവപ്പെടുന്നത്. അപ്പോ ബ്രഹ്മസത്ത, ബ്രഹ്മസത്ത എന്ന് പറയുന്ന ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന സത്ത, അത് ജഗത്തിൽ എന്തുകൊണ്ട് ആരോപിക്കുന്നു? അവിദ്യ കൊണ്ട്. ഇവിടെ അവിദ്യ എന്ന് പറയുന്നത് ആ വിദ്യക്കാണ് എന്ത് സംഭവിക്കുന്നത്? വിദ്യ കൊണ്ട് ബാധ സംഭവിക്കുന്നു. അങ്ങനെ ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നു എന്താണ്? അഖിലം ജഗത്ത്, മുഴുവൻ ജഗത്തും സത്താശൂന്യമാണ് എന്ന് വെച്ചാൽ അസത്താണ്. ഏതെന്തിനാണോ എന്തെങ്കിൽ സത്തിൽ എന്താണോ ഉള്ളത് അതിനാണ് സത്യം എന്ന് പറയുന്നത്. സത്തിൽ ഉള്ളതാണ് സത്യം, അല്ലെങ്കിൽ ഏതെന്നിൽ സത്യത്തെ ആരോപിക്കുന്നു അത് സത്യം. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിൽ സത്യത്തെ ആരോപിക്കുന്നു, സത്യം ബ്രഹ്മമാണ് അതിനെ ആരോപിക്കുന്നു, അതുകൊണ്ട് പ്രപഞ്ചവും സത്യം. അത് ഇതെല്ലാം സംഭവിക്കുന്ന അവിദ്യ കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട്. ആരോപം അവസാനിക്കുന്നു, തത്വജ്ഞാനം വരുമ്പോൾ മനസ്സിലാകുന്നു ഇത് പ്രപഞ്ചം പരമാർത്ഥത്തിൽ സത്യമല്ല. അതിന് സത്യാനുഭവം ഉണ്ടെങ്കിൽ, സത്യാനുഭവം ഉണ്ട്, അത് അസത്യമാണ്. അസത്യമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താണത്? ഒരു ചിത്രം പോലെ ഇരിക്കുന്നു, ജീവൻ അറ്റ ഒരു ചിത്രം പോലെ. നേരത്തെ അധ്യാരോഹ ദർശനത്തിലും പറഞ്ഞു, മനോ മാത്രം ഇതം ബാക്കി ചിത്രം ദ്വാഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്രം ഭഗവാൻ ചിത്രകാരൻ. അവിടെയും എന്താണ് ചിത്രം പോലെ എന്ന് പറയുന്നത്? സത്യമല്ല എന്നുള്ളതാണ്, അധ്യാരോപമാണ്, ആരോപിതമാണ്. പിന്നെ ചിത്രത്തിന്റെ കാര്യം ഗദ്യത്തില് ചിഞ്ചട ചിന്തനത്തിലും മറ്റും എന്താണ് ഈ ചിത്രത്തിനെ കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. ചിത്രം പോലെയാണ്. പിന്നെ ആത്മോദശത്തിൽ പറയുന്ന എവിടെയാണ് നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പിയിൽ ഒരു ബിംബമാകയാതെ നിഴലും അതല്ലിതും വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണുന്നില്ല. വിദ്വാൻ അറിവുള്ളവൻ എല്ലാം എഴുതിയിടും പണി പോലെ, ചിത്രം പോലെ. ഇതേ കാര്യം തന്നെ അവിടെ പറഞ്ഞു. പിന്നെ അവിടെ പറഞ്ഞത് നിഴലുമല്ല നേരുമല്ല, പക്ഷെ ഇത് വിദ്വാൻ. വിദ്വാൻ എന്ന് പറയുന്ന ആരാണ്? ഇവിടെ പറയുന്നതനുസരിച്ച് വിദ്യ കൊണ്ട് അവിദ്യ നശിച്ചവൻ. ഇവിടെ ഭീതിയിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. അവിദ്യ നശിച്ച് ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്നാണ്. അവിദ്യ നശിച്ചിട്ടല്ല ആത്മജ്ഞാനം ഉണ്ടാകുന്നത്. പിന്നെ എങ്ങനെയാണ് ആത്മജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് അവിദ്യ തിരിഞ്ഞുപോയി. ആത്മജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവിദ്യ നശിച്ചു. ഇത് വായിച്ചു കിട്ട ആൾക്കാർ തോന്നുന്നു അവിദ്യ നശിച്ചിട്ട് ആത്മജ്ഞാനം ഉണ്ടായി. അത് നശിക്കും, വിദ്യ നശിക്കും. അപ്പൊ ഈ അവിദ്യ നശിച്ച് ആത്മജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോ എന്ത് വരുന്നു? ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. ആദ്യം അവിദ്യ നശിക്കണം, പിന്നെ ആത്മജ്ഞാനം ഉണ്ടാവണം. അങ്ങനെയല്ല, ആത്മജ്ഞാനം കൊണ്ട് എന്ത് വരൂ? വിദ്യ നശിക്കത്തു. അപ്പൊ വിദ്യ നശിക്കുന്നു എന്ന് പറയുന്നത് തെറ്റില്ല. ബാധിക്കുന്നു, നശിക്കുന്നു, ലയിക്കുന്നു, എല്ലാം അദ്വൈതത്തെ സംബന്ധിച്ച് ഒരേ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം, മനസ്സിലാക്കും. പക്ഷെ ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പോ തഥാ അപ്പോൾ എന്ന് പറയുമ്പോ ആർക്ക്? വിദ്വാന്. അതാണ് അവിടെ പറഞ്ഞത്. വിദ്വാൻ എന്താണ്? എല്ലാത്തിനെയും കാണുന്ന എങ്ങനെ? ചിത്രം പറഞ്ഞു. വിദ്വാൻ കാണുന്നു, വിദ്വാൻ എന്നുള്ളതിന് കാണുന്നു എന്നുള്ളതിനോട് അന്വയിക്കുന്നു. വിദ്വാൻ എഴുതിയിടും പണിയെന്ന് അന്വയിക്കരുത്. ഗുരുകുലക്കാർ അന്വയിച്ച അർത്ഥം പറയും പോലെ അത് വലിയ അബദ്ധമാണ്, തെറ്റാണ്. വിദ്വാനാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. എന്തിനാ കാണുന്നു? ചിത്രം പോലെ എന്നുള്ളതാണ്. അപ്പൊ വിദ്വാൻ എഴുതിയിടുന്നു എന്നുള്ളതിനവിടെ പ്രസക്തിയില്ല. എഴുതിയിടുന്നത് ചിത്രകാരനാണ്, വിദ്വാനല്ല. ഞാനൊരിക്കൽ മുനിനാരായണ പ്രസാദനോടതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ച് പ്രചാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരുത്താനും പറ്റത്തില്ല. അത് എല്ലാവർക്കും വരും, വിദ്യയുടെ ഒരു എന്താ പറയും ഈഗോ വരും. പറഞ്ഞത് പിന്നെ മാറ്റി പറയാൻ തിരുത്താനൊക്കെ അറിവുള്ള എല്ലാവർക്കും വരുന്ന ഒരു കുഴപ്പമാണെന്ത്, അറിവിന്റെ പേരുള്ള ഈഗോ. അപ്പൊ അതിൽ പിന്നെ അതിൽ തൊട്ട് കഴിഞ്ഞാൽ അസ്വസ്ഥതയുണ്ടാവും മനുഷ്യന്. അറിവിന്റെ ഈഗോയിൽ ആരെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ അറിവുള്ളവരെല്ലാം അസ്വസ്ഥരാകും. അങ്ങനെ ഒരു കുഴപ്പം. അവിടെ തെറ്റാണെന്ന് ബോധ്യമായാലും പിന്നെ തെറ്റിനെ ശരിയാക്കാൻ ന്യായീകരിക്കാൻ ശ്രമിക്കും. അല്ലാതെ തെറ്റെന്ന് മനസ്സിലാക്കിയ രണ്ട് നിലപാടെടുക്കും. ഒന്നുകിലും തെറ്റിനെ തിരുത്താം, അല്ലെങ്കിൽ തെറ്റിനെ ന്യായീകരിക്കാം. അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധം. പക്ഷെ അങ്ങനെയൊക്കെ എല്ലാവർക്കും സംഭവിക്കും. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇതൊക്കെ ഇതൊക്കെ ഉള്ളിൽ പ്രവർത്തിക്കും, അറിയാതെ തന്നെ. സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. തെറ്റാണ് എന്ന് തുറന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവിടെ പിന്നെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞാണ് ശരിയെന്ന്. ഇപ്പൊ വിദ്വാൻ കാണുന്നു, അതാണ് ഇവിടെ പറയുന്നത് തഥാ ആലേഖ്യം. അപ്പൊ ആലേഖ്യം ആലേഖ്യം ലേഖനെ ലേഖ്യം എഴുതപ്പെട്ടതെന്നർത്ഥം സംസ്കൃതത്തിൽ. ആലേഖ്യം ശരിയായി എഴുതപ്പെട്ടതെന്നർത്ഥം, ശരിയായി വരച്ചതെന്നർത്ഥം. ശരിയായി വരച്ചതിനാണ് ചിത്രം എന്ന് പറയുന്നത്. അപ്പൊ ആലേഖ്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ശരിയായി വരച്ചത്, എനിക്ക് ജീവനുള്ളതുപോലെ വരച്ചത് എന്നുള്ള അർത്ഥം വരും. ആലേഖ്യത്തിന് ചിത്രം എന്നുള്ള അർത്ഥം വരും. ലേഖനാർത്ഥത്തിലുള്ള ധാതു കർമ്മണി കർമാർത്ഥത്തിൽ പ്രത്യേകം ഒന്നാണ് ലേഖ്യം. ആലേഖ്യം ആ എന്ന് പറയുന്ന ഉപസർഗം ആലേഖ്യം എഴുതപ്പെട്ടത് വരച്ചത്. അപ്പോ അസത്യമാണെന്ന് ബോധിക്കുന്നു എന്നർത്ഥം. അപ്പോ ആലേഖ്യം ഇവ ഭവതി എന്ന് പറയുമ്പോ പ്രത്യേകം മനസ്സിലാക്കണം, ഇവിടെ ആലേഖ്യം ചിത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപമയാണ്, ഒരു ദൃഷ്ടാന്തമാണ്, ഒരു ഉദാഹരണമാണ്. ഒരിക്കലും തെറ്റിദ്ധാരണ വരാൻ പാടില്ല. എന്താണ് ഈ പ്രപഞ്ചം? ഒരു ചിത്രമാകുന്നു. മനസ്സിലായോ? അതിനാണ് ഇവ ചേർന്നത്, പ്രപഞ്ചം ചിത്രം പോലെ. അപ്പോ തത്വജ്ഞാനിക്ക് അവിടെ പ്രപഞ്ചത്തിലും ചിത്രത്തിലുമുള്ള ആ സാമാന്യധർമ്മത്തെയാണ് ഇവിടെ എടുക്കേണ്ടത്. പ്രപഞ്ചത്തിലും ചിത്രത്തിലുമുള്ള സാമാന്യധർമ്മം എന്താണ്? അസത്യത്വം. അല്ലാതെ എന്താണ്? വിദ്യ കൊണ്ട് അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ തത്വജ്ഞാനി ചിത്രമായി കാണുന്നു എന്നും ധരിച്ചടയത്. ചിത്രമായി കാണുന്നു എന്നല്ല ധരിക്കേണ്ടത്, എന്താണ്? ചിത്രം പോലെ കാണുന്നു. ചിത്രം എന്നുള്ളത് കൊണ്ട് പടം പോലെ കാണുന്നു എന്നല്ല, ലോകത്തേക്ക് ഒരു പടം വരച്ചു വെച്ചിരിക്കും പോലെ കാണുന്നു എന്നല്ല എന്റെ അർത്ഥം. ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ ഏത് അംശമാണ് എടുക്കേണ്ടത് എടുക്കാവും. പടം പോലെ കാണുന്നു എന്നല്ല, പിന്നെ എന്താണ്? അസത്യമായി കാണുന്നു. പടം എങ്ങനെയാണോ അസത്യമായിരിക്കുന്നത്, പടത്തിലെ ആ ക്യാരക്ടേഴ്സ് ഒന്നും സത്യമാകാതിരിക്കുന്നു. അതുപോലെ ഈ ജഗത്തിനെയും അസത്യമായി അറിയുന്നു. അപ്പൊ ഈ അസത്യം എന്ന് പറയുന്നത് ഈ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അസത്യം എന്ന് പറയുന്ന വിദ്വാനെ സംബന്ധിച്ച് എന്താണ്? എന്താണ് ഒരറിവാണ് അസത്യം എന്ന് പറഞ്ഞാൽ വിദ്വാന്റെ അറിവാണ്. അതൊരിക്കലും എന്തല്ല, ഒരു കാഴ്ചയല്ല. കാഴ്ചയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, മനസ്സിലായ? കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്നു. ശരീരവും അതുപോലെ തന്നെ തോന്നുന്നു, പ്രകൃതിയും മാത്രമല്ല സ്വന്തം ശരീരം വരെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നലല്ല, പിന്നെ എന്താണ്? അറിവാണ്, തോന്നലല്ല. തോന്നലെന്ന് പറഞ്ഞാൽ ലോകത്തെ കാണുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പടം പോലെ തോന്നുക, പടം പോലെ തോന്നുന്നു, അങ്ങനെ പ്രത്യേകിച്ച് തോന്നലൊന്നുമല്ല പറയും. പിന്നെ എന്താണ്? നമ്മൾ തോന്നലെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? എനിക്കങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? തോന്നി എന്ന് വെച്ചാൽ ചിലപ്പോ ശരിയാകാം, ചിലപ്പോ തെറ്റാകാം. തോന്നൽ എന്തുമാകാം, അയാളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ ചിലപ്പോ നല്ല മനുഷ്യനാകാം, മോശമാകാം. ഇവിടെ തോന്നലല്ല, പിന്നെ ഇവിടെ എന്താണ്? ശരിയായ അറിവാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം. അതാണ് പറയുന്നത്, പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ചിത്രം പോലെയുള്ള ഒരു കാഴ്ചയല്ല, പിന്നെ എന്താണ്? ഒന്നും പോലെയുള്ള ഒരു കാഴ്ചയല്ല, പിന്നെ എന്താണ്? എന്തറിവ്? അസത്യമാണെന്നുള്ള അറിവ്, അസത്യമാണെന്നുള്ള, പ്രപഞ്ച സത്യം അല്ല എന്നുള്ള അറിവ്. അത് തോന്നലോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചയോ, സാധാരണ ആൾക്കാർ മതപ്രഭാഷണത്തിലൊക്കെ കേൾക്കുമ്പോൾ തട്ടിവിടുന്നത് എന്താണോ, പിന്നെ ജ്ഞാനിക്ക് കാണുന്നതെല്ലാം പടം പോലെ ഇരിക്കും. ആനമയിൽ ഒട്ടകം ഒരു പടം ഉണ്ടല്ലോ, അതുപോലെ പടം പോലെ കാണും. അങ്ങനെ പടം പോലെ കാഴ്ചയൊന്നുമില്ല. പ്രപഞ്ചത്തെ എങ്ങനെയായിരിക്കും തത്വജ്ഞാനിയും കാണുന്നത്? എങ്ങനെ? പ്രപഞ്ചമായിട്ട് തന്നെ കാണും. പ്രപഞ്ചത്തെ ആർക്കും വേറൊന്നായിട്ട് കാണാൻ പറ്റില്ല, ജ്ഞാനിയോ അജ്ഞാനിയോ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും. എല്ലാം എന്താണ് പ്രപഞ്ചത്തെ എങ്ങനെ കാണുന്നു? പ്രപഞ്ചമായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ട്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇതിനെല്ലാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുമ്പോൾ അതിനങ്ങനെ ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ശബ്ദത്തെ വേറൊന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വിഷയങ്ങളെ അതാത് രൂപത്തിൽ ഗ്രഹിക്കാനാണ്. അപ്പോൾ ആ കാഴ്ചയ്ക്ക് ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ആരെ സംബന്ധിച്ച്? ജ്ഞാനി അജ്ഞാനി എന്നൊന്നും അവിടെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കാഴ്ച എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ട് ഇതൊരു പടം പോലെ അനുഭവിക്കുന്നു എന്നല്ല ഈ പറയുന്നു. എല്ലാ ഉദാഹരണം പറയുന്നിടത്തും മരുമരീചിക രജ്ജു സർപ്പം തുടങ്ങിയ ഉദാഹരണങ്ങൾ പറയുന്നിടത്തെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കാഴ്ചയിൽ വരുന്ന വ്യത്യാസത്തെ അല്ല പറയുന്നത്, അല്ലെങ്കിൽ എന്താണ്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവത്തിലുള്ള വ്യത്യാസത്തെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അസത്യം എന്നുള്ള അറിവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അസത്യം എന്നുള്ള അറിവ് അത് ശരിയായിട്ടുള്ള അറിവാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ള അറിവ് എന്ന് പറയുന്നതോ ശബ്ദസ്പർശ രൂപ രസഗന്ധ രൂപത്തിലുള്ള ഈ അറിവെന്ന് പറയുന്നത് ഇത് ഇന്ദ്രിയ പ്രത്യക്ഷം. അതിന് വ്യാവഹാരികമായ അറിവെന്നും പറയാം. അതിലെന്തെങ്കിലും മാറ്റമല്ല ഇവിടെ പറയുന്നു. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് തത്വജ്ഞാനം. പ്രപഞ്ചത്തിന്റെ തത്വം എന്താണെന്നറിയുന്നു. പ്രപഞ്ചത്തിന്റെ തത്വം എന്താണെന്നുള്ള അറിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സ് കൊണ്ട് കല്പിതമെന്നറിയുന്നു എന്ന് പറഞ്ഞാലും, അസത്യമെന്നറിയുന്നു എന്ന് പറഞ്ഞാലും, മിഥ്യയെന്നറിയുന്നു എന്ന് പറഞ്ഞാലും, ആരോപിതമായി അറിയുന്നു എന്ന് പറഞ്ഞാലും, ഏതെല്ലാം പദങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിച്ചതിനെ അറിയുന്നു എന്ന് പറയുന്നിടത്തും എല്ലാം എന്താണ് അറിവിൽ വരുന്ന മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അതുവരെ ഈ പ്രപഞ്ചം സത്യമാണെന്നറിഞ്ഞിരുന്നു, ഇപ്പൊ പ്രപഞ്ചത്തെ അസത്യമാണെന്നറിയുന്നു. അല്ലാതെ ഇന്ദ്രിയാനുഭവങ്ങളിലുള്ള വ്യത്യാസത്തെ കുറിച്ചല്ല പറയുന്നത്. അത് ഇന്ദ്രിയാനുഭവങ്ങളിലുള്ള എന്തോ വ്യത്യാസമാണ്, മറ്റുള്ളവരും കാണാത്ത കാഴ്ച തത്വജ്ഞാനി കാണുന്നു എന്നൊക്കെയുള്ള രീതിയിൽ മതപ്രഭാഷകർ പറയും. പറയുന്നതിന് ആർക്കും ഒരു ഛേദമില്ലല്ലോ. അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊരു സംഭവങ്ങളും സംഭവിക്കുന്നില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ എത്ര കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ആ ഇന്ദ്രിയങ്ങൾക്കെല്ലാം എന്താണ് അതിന്റെ സ്വഭാവം അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റും. അതിന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും മാറ്റം സംഭവിക്കില്ല. ഏതുവരെ? മരിക്കുന്നത് വരെ. ശ്രവണേന്ദ്രിയ എന്തിനെ ഗ്രഹിക്കാൻ പറ്റൂ? എന്തൊക്കെ സത്യം അസത്യം ഇതിനെയൊന്നും അതിന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ശബ്ദത്തെ ഗ്രഹിക്കും. പിന്നെ ശബ്ദം സത്യമാണോ അസത്യമാണോ എന്നുള്ളത് എന്താണ്? നമ്മുടെ അറിവാണ്. ആരാണോ ഈ ശബ്ദത്തെ ഗ്രഹിക്കുന്നത് അവന്റെ അറിവാണ്. അവന് ശബ്ദത്തെ സത്യമായിട്ടും ഗ്രഹിക്കാം അസത്യമായിട്ടും ഗ്രഹിക്കാം. ഇപ്പൊ വിദ്യ കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഈ ശബ്ദത്തെ അസത്യമായി അറിയുന്നു. അതാണ് ഇവിടെ പറയുന്നത് അസത്യ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അസത്യ ജ്ഞാനം. ദർശനം എന്ന് വെച്ചാൽ ജ്ഞാനം, അറിവ്. അസത്യമായ അറിവ്. എന്തിനെ സംബന്ധിച്ചുള്ള അസത്യമായ അറിവ്? പ്രപഞ്ചത്തെ. അതാണ് ആവർത്തിക്കുന്നത്. Hmm.